തത്പുരുഷ സമാനാധികരണ കർമ്മധാരയ അത് വിശദീകരിച്ചതിന് മുമ്പ് അത് കഴിഞ്ഞു. അടുത്ത് വരുന്നത് കടാരഹ കർമ്മധാരയെ മുമ്പോട്ട് പോണം. ഈ പുസ്തകത്തിനും തെറ്റായിട്ടാ കൊടുത്തിരിക്കുന്നു. എന്താണോ അധ കർമ്മധാര സമാസ പ്രകരണം തത്പുരുഷ സമാനാധികരണ കർമ്മധാരയ എന്ന് പറയുന്നു. കർമ്മധാരയെ സമാസം മുമ്പേ തുടങ്ങിയതാ, ഇവിടെ മുതലല്ല തുടങ്ങുന്നത്. സൂത്ര ഇവിടെ വന്നേ ഉള്ളു. കർമ്മധാരയെ സമാസം എവിടെ മുതലാണ് തുടങ്ങുന്നത്? എവിടെ മുതലാണ് കർമ്മധാരയെ സമാസം? സമാനാധികരണ പൂർവകാലിക സർവജരത്വരാണെന്നവ കേവലാഹ സമാനാധികം. അവിടെ മുതൽ കർമ്മധാരയാണ്. ഈ സൂത്രം കണ്ടുകൊണ്ട് അവിടെ എഴുതി കർമ്മധാര സമാസ പ്രകരണം. അത് ശരിയല്ല. അടുത്ത് വരുന്നത് കടാരഹ കർമ്മധാരയെ. ഇതിൽ 520 പേജ്. ഈ സൂത്രം നമുക്ക് വലിയ പ്രയോജനമുള്ളതൊന്നുമല്ല, പക്ഷേ ഈ സൂത്രം നമ്മൾ പലവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ആണ് ഈ സൂത്രം ഇവിടെ ചർച്ച ചെയ്യുന്നത്. കടാരഹ കർമ്മധാരയെ. ഈ സൂത്രം എവിടെയാ കേട്ടത്? കടാര ഏകാസൻ അവിടെ. അതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഈ പൂർവനിപാതം ചെയ്യുന്നതിന് നമ്മൾ പഠിച്ച സൂത്രം ഏതാണ്? പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം. ഉപസർജനം പൂർവ്വം ഇതാണ്. ഇത് എല്ലായിടത്തും ഈ നിയമം പ്രഥമാനിർദ്ദിഷ്ട എല്ലായിടത്തും പൂർവനിപാതം ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടി പല സൂത്രങ്ങളും അധികം വന്നു. ഇവിടെ ഈ വന്നിരിക്കുന്ന സൂത്രങ്ങളെല്ലാം ഇങ്ങനെ പൂർവനിപാത നിയമത്തിന് വേണ്ടിയിട്ടാണ് പല സൂത്രങ്ങളും. അപ്പൊ ഈ സൂത്രം പറയുന്നത് അങ്ങനെ അതിനുവേണ്ടി തന്നെ. പൂർവനിപാതം കടാരാദി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങൾ പൂർവത്തിലും പ്രയോഗിക്കാം, പരത്തിലും പ്രയോഗിക്കാം. ആകൃതി ഗണമാണ് ഇതിൽപ്പെട്ട ശബ്ദങ്ങൾ. അതാണ് കടാരഹ കർമ്മധാരേ. കടാരാദേഹ ശബ്ദ, കടാരാദി ശബ്ദങ്ങൾ, കുറേ ശബ്ദങ്ങളുണ്ട്. അത് ഏതെങ്കിലും ശാസ്ത്രത്തിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. ആ ശബ്ദങ്ങൾ കർമ്മധാരയെ വാ പൂർവം പ്രയോഗിക്കുക. കർമ്മധാരയത്തിൽ വികല്പമായി പൂർവത്തെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ പരത്തിലും പ്രയോഗിക്കുക. ഉദാഹരണം കൊടുത്തിരിക്കുന്നു, കടാര ജൈമിനി ഹി ജൈമിനി കടാര, കടാരശ്ച അസൌ ജൈമിനിശ്ച എന്ന് വിഗ്രഹിക്കും. ഇവിടെ കടാരം എന്ന് പറഞ്ഞാൽ കളറാണ്, ബ്രൗൺ കളറിന് കടാരം എന്ന് പറയുന്നു. അപ്പൊ കടാരശ്ച അസൌ ജൈമിനിശ്ച എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം എങ്ങനെ വരും? വിശേഷണം വിശേഷണ ബഹുളം എന്ന് വരും. ഇവിടെ ഏതാണ് വിശേഷണം? എന്തുകൊണ്ട്? അത് ഗുണവാചകമാണ്. ജൈമിനി ശബ്ദമായിട്ട് സമാസം ഒന്നും അലൗക വിഗ്രഹം എങ്ങനെ? കടാരസ് ജൈമിനി സമാസം ഒന്ന് സ്വപ്പുലോപിച്ച് കടാര ജൈമിനി എന്നു വന്നു. അപ്പോ പ്രഥമാനിർദ്ദിഷ്ടം സമാസോപസർജനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിശേഷണം എവിടെ പ്രയോഗിക്കും? പൂർവത്തിൽ വരും. അപ്പോൾ കടാര ശബ്ദം എവിടെ പ്രയോഗിക്കണം? പൂർവ ശബ്ദത്തിൽ പ്രയോഗിക്കണം. പക്ഷെ ഇവിടെ തിരിച്ചും പ്രയോഗിച്ചിരിക്കുന്നു. എങ്ങനെ? ജൈമിനി കടാര എന്ന് വെച്ചാൽ പൂർവനിവാദത്തിന് ഇവിടെ വികല്പമാണെന്നർത്ഥം. ബഹുളത്തിന്റെ പ്രയോജനം പറഞ്ഞ എന്താണ്? ബഹുള എന്ന് പറയുന്നതിന്റെ പ്രയോജനം അവിടെ പറഞ്ഞു. എന്തായിരുന്നു? എന്താ പറഞ്ഞു? മറന്നുപോയി. ബഹുളം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഓർക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ചോദ്യം വന്നു. എന്തിനവിടെ ബഹുളം പറഞ്ഞു? ചിലടത്ത് നിത്യമായി വരും കൃഷ്ണ സർപ്പ, ചിലടത്ത് വരത്തില്ല രാമോ ജാമദഗ്നി, അതിനാണ് ബഹുളം പറഞ്ഞത്. അതാ പറഞ്ഞത്, ചിലടത്ത് നിത്യമായി വരുന്നു, ചിലടത്ത് വികല്പമാണല്ലോ, അതിന് ബഹുളത്തിന്റെ ആവശ്യമില്ലല്ലോ. സമാസം വികല്പമാണല്ലോ, വാ സമസ്ത എന്നല്ലേ പറഞ്ഞിരിക്കുന്നു, അതിന് ബഹുളത്തിന്റെ ആവശ്യമുണ്ട്. ചിലടത്ത് നിത്യ സമാസം വരും, ചിലടത്ത് സമാസം വരില്ല, അതിനാണ് ബഹുളം പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ അതീതമായിട്ടെന്താ ബന്ധമില്ലാത്ത കാര്യത്തിൽ എന്താ സംശയം? അങ്ങനെ പൂർവനിവാദം വരും അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വിശേഷണം പൂർവത്തിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത്തരം ശബ്ദങ്ങൾ രണ്ടു തരത്തിലും കാണുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? കടാര കർമ്മധാരയെ സൂത്രം എന്ത് ചെയ്തു? പൂർവനിവാദത്തെ വികല്പമാക്കി. ഈ സൂത്രം അതാ ചെയ്യുന്നത്, പൂർവനിവാദത്തെ വികല്പമാക്കുന്നു. അതും ബഹുളം എന്ന് പറഞ്ഞവൻ തമ്മിൽ എന്താ ബന്ധം? വിരലും തമ്മിൽ എന്താ ബന്ധം? ബന്ധമില്ലാത്ത കാര്യമില്ലേ. എന്താണ് രണ്ടും തമ്മിൽ ബന്ധമില്ല? അപ്പൊ അത് നമ്മൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പൂർവനിവാദം വികല്പമാകുന്ന ഒരു സൂത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ സൂത്രം ചർച്ച ചെയ്തു. അല്ല, ഇവിടെ അതിന് വേറെ പ്രയോജനമൊന്നും. പിന്നെ ഈ രണ്ടാം അധ്യായത്തിൽ ഒന്നാം പാദത്തിലാണ് ഈ സമാസങ്ങളെല്ലാം വരുന്നത്. അടുത്ത പാദത്തിലുണ്ട്. അതിൽ അവസാനത്തെ സൂത്രമാണ് മയൂര വ്യംസകാദേശ. ഇതൊരു ഗണമാണ്, ആകൃതി ഗണം. മുമ്പോട്ട് പോട്ട് കുറച്ചുണ്ട്. അത് തന്നെ മയൂര വ്യംസകാദേശ. ഈ ഗണത്തിൽ ചെയ്യുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ, ഇത് കുറെ ശബ്ദങ്ങളെ നിപാതനം ചെയ്യുകയാണ്. ആണ് പറയുന്നത് ഏതേ നിപാത്യന്തേ, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഈ രൂപങ്ങൾ കിട്ടുന്നതിന് വിധിയില്ല, അതുകൊണ്ട് ഇതിനെ നിപാതനം ചെയ്യുന്നു. അത് മയൂര വ്യംസക എന്ന് പറയുന്ന ഒരു ശബ്ദം, അതിൽ തുടർന്ന് വരുന്ന ശബ്ദങ്ങൾ. ആദ്യത്തെ ശബ്ദമാണ് മയൂരവ്യംസ. മയൂരശ്ചാസോ വ്യംസകശ്ച എന്ന് വിഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മയൂരോ വ്യംസക മയൂരവ്യംസക. വ്യംസകോ ധൂർത്ത ഉദക്ച അവാക്ച ഉച്ചാവചം നിശ്ചിതം ച പ്രജിതം ച നിശ്ചപ്രജിതം നിശ്ചപ്രജം നാസ്തി കിഞ്ചന യസ്യസോ അകിഞ്ചന നാസ്തി കുതോ ഭയം യസ്യസോ അകുതോ ഭയ അന്യോ രാജ രാജാന്തരം ചിദേവ ചിന്മാത്രം. ഇത്രയും മതി തൽക്കാലം. ഇനി സാറിന് പല സമാസങ്ങളും നമുക്ക് പിടികിട്ടത്തില്ല. പിടികിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആ രീതി ചേർത്താൽ മതി. അത് മയൂര വിംസകാദിപ്പെട്ടാണെന്നങ്ങ് പറഞ്ഞാൽ മതി. ആകൃതി ഗണമാണ്, കാരണം എൻ്റെ ഒരു സൗകര്യം. വ്യാഖ്യാനങ്ങളിലൊക്കെ കാണും പലയിടത്തും സമാസം നിശ്ചയിക്കാൻ കഴിയാതെ വരും. അവിടെ അവർ പറയും എന്താണിത്, മയൂര വിംസകാദി. മയൂര വ്യംസകൻ എന്ന് പറയുന്ന ഒറ്റ പദമാണ് മയൂരശ്ചാസു വ്യംസക. ഇത് ഈ വ്യംസക ശബ്ദം അങ്ങനെ ഒരിടത്തും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. വ്യംസകോ ധൂർത്ത. വ്യംസകൻ എന്ന് പറഞ്ഞാൽ ധൂർത്തനാണ്. ഇപ്പൊ ധൂർത്തനായ മയൂര, മയൂരം എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് മയില. ധൂർത്തനായ മയിലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ അങ്ങനെ ഒരർത്ഥമുണ്ട്. ധൂർത്തൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അക്ഷദേവി എന്നാണ് അമരകോശത്തിലെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ചൂത് കളിക്കുന്നവനെന്നാണ് ധൂർത്തൻ എന്ന് പറഞ്ഞാൽ. ധൂർത്തോ അക്ഷദേവി ൂർത്തെന്ന് വെച്ചാൽ ചൂത് കളിയിലെന്ന് പറയുന്നതിൽ എന്താണ് പണി? വഞ്ചനയുണ്ട്. വഞ്ചനകത്തുണ്ട്. അപ്പൊ വഞ്ചകനായ മയൂരം എന്ന് പറയുമ്പോ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, ഈ പക്ഷികളെല്ലാം ഇര പിടിക്കുന്നതിന് വേണ്ടി വഞ്ചന ഉപയോഗിക്കും. വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, കിടന്ന് തപ്പുണ്ട്, ചിലപ്പോൾ കിട്ടാൻ താമസം. ജനയതി കുമുദഭ്രാന്തി ധൂർത്തഭഗോ ബാലമത്സ്യാന. കേട്ടിട്ടുണ്ട്, അവിടെ ധൂർത്തഭഗൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ധൂർത്തഭഗം എന്ന് പറയുന്ന ആ പ്രയോഗം ശരിയല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഭഗധൂർത്തനെ പ്രയോഗിക്കാവുന്ന നിയമം അനുസരിച്ച്, കാരണം പോടാ യുവതി സ്തോകൃഷ്ടിദേവന് ബസാ ബേഹത് ഭഷ്കേണി എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്. ആ സൂത്രത്തിന് അനുസരിച്ച് സമാസം ചെയ്ത ഭഗധൂർത്ത എന്നെ പ്രയോഗിക്കുക. ധൂർത്ത ഭഗ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ നമ്മളിവിടെ പറയുന്നതിന് വേണ്ടിയിട്ടില്ല. ഈ ധൂർത്ത ശബ്ദം എങ്ങനെ ഉപയോഗിക്കുന്നു പക്ഷിയോട് ചേർത്തെന്നുള്ളതിനാണ്. ധൂർത്ത ഭഗൻ എന്ന് പറഞ്ഞാൽ ചതിയനായ വെള്ളക്കൊക്ക്. അതെന്ത് ചെയ്യുന്നു? കുമുദഭ്രാന്തി ജനയതി, കുമുദഭ്രാന്തിയെ ഉണ്ടാക്കുന്നു. എങ്ങനെ? വെള്ളത്തിൽ ചെന്ന് തപസ് പോലെ ഒരൊറ്റ നിപ്പാണ്. അപ്പോൾ ആ വെളുത്ത കൊക്ക് ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കുമുദഭ്രാന്തി ഉണ്ടാക്കും. കുമുദമാണോ എന്ന് ഭ്രമിച്ചു ആര്? ബാലമത്സ്യാനാം, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടോ മത്സ്യങ്ങൾ. ഇവർ വിചാരിക്കും കുമുദം വികസിക്കണം എന്ന് വിചാരിച്ച് പതുക്കെ അതിൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് ചെല്ലും. തണലും ഉണ്ടല്ലോ, അപ്പം ഞാൻ പിടിച്ച് തിന്നും. അപ്പം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ. എങ്ങനെ? ജനയേതി കുമുദഭ്രാന്തി ധൂർത്തബഹു ബാലമത്സ്യാന എന്ന് പറയുന്നിടത്ത് ധൂർത്തബക ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് വഞ്ചകനായ ബകം എന്നുള്ള അർത്ഥത്തിലാണ്. മത്സ്യങ്ങളെ വഞ്ചിക്കുന്നവനാണ്. അതുപോലെ മയൂരവ്യംസകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യംസകന് ധൂർത്തൻ എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ചതിയനായ മയൂരം എന്ന് ഉപയോഗിക്കാം. അങ്ങനെ അത് കാരണം മനുഷ്യരിൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. ധൂർത്തൻ പണം ചെലവാകുന്നു, വളരെ മോശമായ അർത്ഥങ്ങളുമുണ്ട്. വിടൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്, വേറെ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതും വഞ്ചകൻ എന്നുള്ള അർത്ഥത്തിലാണ്, ചതിയൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അത് ആ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുമുദഭ്രാന്തി ഉണ്ടാക്കിയിട്ട് മത്സ്യങ്ങളെ പിടിച്ച് അടുത്തു വരുന്നു. അപ്പോൾ അതിവിടെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വംശകൻ എന്ന് പറയുന്നതിന് ധൂർത്തൻ എന്നുള്ള അർത്ഥം പറഞ്ഞു. വംശക ശബ്ദത്തിന് ധൂർത്തൻ എന്നുള്ള ഒരു അർത്ഥം കോശങ്ങളിലൊന്നും ഇല്ലെന്നാണ് വ്യാഖ്യാതം പറഞ്ഞിരിക്കുന്നത്. കോശവും മൃഗ്യഹ എന്ന് പറഞ്ഞാൽ ഇത് ഏത് കോശത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അർത്ഥം കിട്ടിയെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നാണ്. അമരകോശം പോലുള്ള കോശങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അർത്ഥമില്ല. പക്ഷേ ധൂർത്തനെന്ന് അർത്ഥം കൊടുക്കാൻ കാരണം എന്താണ്? വഞ്ചകനെന്നുള്ള അർത്ഥത്തിൽ അതിങ്ങനെ പക്ഷികളോട് ചേർത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് യോജിക്കും. അങ്ങനെ ഒരർത്ഥം മയൂരവ്യംസകൻ എന്ന് പറയുന്ന അർത്ഥം അങ്ങനെ യോജിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഇവിടെ നിപാതനം ചെയ്ത് എന്തുകൊണ്ട് നിപാതനം ചെയ്തു? കാരണം മയൂരം എന്ന് പറയുന്നു ജാതിവാചക ശബ്ദം, വ്യംസക എന്ന് പറയുന്നതോ വിശേഷണമാണ്, ഗുണവാചക ശബ്ദമാണ്. അപ്പോ അതെവിടെ പ്രയോഗിക്കണം? പൂർവത്തിൽ പ്രയോഗിക്കണം. വിശേഷണം വിശേഷണ ബോളം സമാസം വന്നു കഴിഞ്ഞാൽ അത് പൂർവത്തിൽ പ്രയോഗിക്കണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? നിപാതനം ചെയ്തുകൊണ്ട് പരത്തി പ്രയോഗിക്കുന്നു. പറയുന്നത് വംശകോതൂർത്ത ഉദക്ഷ അവാക്ഷ ഉച്ചാവചം. ഉദക് അവാക് എന്ന് പറയുന്ന രണ്ട് അവ്യയങ്ങളുണ്ട്. ഉദക് അവാക്, ഉദക്കും അവാക്കും. ഉദക് എന്ന് പറയുന്നതിന് ഉദക് ശബ്ദവും അവാക് ശബ്ദവും ദിക് ദേശ കാല വാചിയായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. ദിക്കിനോ ദേശത്തിനോ കാലത്തിനോ അത് ഉപയോഗിക്കാം. ഉത്തരദിക്ക്, ഉത്തരദേശം, ഉയർന്ന ദേശം, പൂർവ്വകാലം, അത് നേരെ വിപരീതമായിട്ട് എന്തുവരും? അവാക്ക് ഉപയോഗിക്കും. അവാക്ക് താഴ്ന്ന ദേശം, അധോമുഖം, കുനിഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. നേരത്തെ നമ്മൾ ഒരു ശബ്ദം പഠിച്ചിട്ടുണ്ട്, ഉദക് അവാക്കിന് പകരം ഏതാണ്? ഉദങ് അവാങ് ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഉത്തുപൂർവ്വത്തിലുള്ള അഞ്ച് ധാതുവിന്റെ രൂപമാണ്. അത് അഞ്ച് രണ്ടു തരത്തിൽ വരും. ഏതാണോ നനൂവിയല്ലാത്തത്, നാഞ്ചേ പൂജായാം അനിതാലുതായ കിങ്കി സൂത്രങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഉദങ്ങെന്ന് വരും, അഞ്ചിലെ നഗാരം ലോപിച്ച് ഉകിത്തായോണ്ട് നിമ്മെന്ന് സമീപാന്ത ലോകം വന്ന് കിൻപ്രത്യേകിച്ച് കൂവെന്ന് ഉദങ്ങെന്ന് വരും. ഓർമ്മയുണ്ട, അവാം സദ്രി അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതല്ല ഇത്. അത് പിന്നെ തൃതീയ ദ്യുവനത്തിൽ ഉദഗ്ഭ്യാം ഗീവരോടെ നുമ്മരാത്തുണ്ട് ചോക്കു എന്നിട്ട് ഉദഗ്ഭ്യാം അല്ലെങ്കിൽ കൺപ്രത്യസിക്കൂ ഉദഗ്ഭി എന്ന് വരും. ഇത് രണ്ട് അവയങ്ങളാണ്. ഏത് ഉദഗ്ജ സുബന്ധമാണെങ്കിൽ ഉദങ് എന്ന് കാരാന്തമായിട്ട് വരും. അവയത്തിലാണ് അങ്ങനെ വരുന്നത് ഉദഗ്. അവാ അത് ശ്രദ്ധിക്കും. അർത്ഥമെല്ലാം ഒന്ന് തന്നെ. ഇത് തന്നെ ദിഗ്ദേശ കാലവാചികളായി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. ഇവിടെ ഉദഗ്ജ അവാക്ച എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിന് ഉച്ചാവചമെന്ന ആദേശം വരും. ഉച്ചാവചം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാനാവിധം പലപ്രകാരത്തിലുള്ളത്. അത് ഉയർന്നും താഴ്ന്നും ആണോന്നില്ല, നൈകഭേദം. പലതരത്തിലുള്ളതിന് ഉച്ചാവചം എന്ന് പറയും. അതിവിടെ അത് നിപാതനം ചെയ്തിരിക്കുകയാണ്. വിഗ്രഹിക്കുന്നത് ഉദഗ്ജ അവാക്യ, രണ്ട് വിപരീത കാര്യങ്ങളെ പറയുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് പറയുന്നത് അനേക തരത്തിലെന്ന് പറയുന്നത്, പലതരത്തിൽ എന്ന് പറയുന്നു. അവിടെ ഇവിടെ നിപാതനം ചെയ്ത് എന്താണ് ഉദഗ്ജ അവാക്ച എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഉച്ചാവചം എന്ന് പറയുന്നത് ആദേശം ചെയ്ത്, ഉദഗ് ശബ്ദത്തിന് ഉച്ച എന്ന് ആദേശം ചെയ്ത്, അവാക് ശബ്ദത്തിന് അവച്ച, ഉച്ച അവച സവണ ദീർഘം വന്ന് ഉച്ചാവചം എന്ന് വന്നു. നിപാതനം ചെയ്ത സൂത്രത്തിലെ എവിടെയെങ്കിലും അതൊക്കെ എന്താണ് നിപാതനം എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രാദേശിക വിധിമിന സിദ്ധ പ്രക്രിയ നിർദ്ദേശം. അതിന് വിധിയില്ല, പ്രക്രിയകൾ ചെയ്ത് സൂത്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. ഈ സൂത്രത്തിൽ തന്നെ, ഈ ഗണത്തിൽ തന്നെ ചെയ്തിരിക്കുന്നു. സിദ്ധ പ്രക്രിയ, പ്രക്രിയ സിദ്ധമായ രൂപത്തെ കാണിച്ചിരിക്കുന്നു. അതെന്താണ് ആ പ്രക്രിയ സിദ്ധമായെന്നുള്ളത് വ്യാഖ്യാനിക്കുന്നതാണ് ഇത്. അല്ല എന്ന് പറഞ്ഞാൽ അതിന് വിധിയില്ല. അതാണ് പ്രാദേശിക വിധിമിന വിശേഷവിധിയെ കൂടാതെ സിദ്ധ പ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശവും നിപാതനം. അതുപോലെ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഏതാണ് ഉദഗ്ജ അവാഗ്ജ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉദക്കിന് ഉച്ച ആദേശം വരണം, അവക്കിന് അവച്ച ആദേശം വരണം എന്ന് വിധിക്കാൻ പാണിനിക്കൊരു സൂത്രമില്ല. എന്നാൽ ഈ ഉച്ചാവച ശബ്ദത്തെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഉദഗ്ജ അവാഗ്ജ എന്നാണ്. അപ്പൊ ഇതിനൊരു വിഗ്രഹമുണ്ട്, നല്ല അർത്ഥം കിട്ടത്തുള്ളൂ. അപ്പൊ അതെങ്ങനെ മനസ്സിലായി? അത് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാവും. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതെങ്ങനെ ഉച്ചാവചം ഒന്നാവും? അതിന് വേറെ ആദേശം ചെയ്യുകയല്ലാതെ നിവർത്തിയില്ല. ഉദക്കിന് ഉച്ച എന്നും അവാക്കിന് അവച്ച എന്നും ആദേശം ചെയ്യണം. ആദേശം ചെയ്തു കഴിഞ്ഞാൽ ഉച്ചാവചം ഒന്ന് രൂപം സിദ്ധിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നതിനാണ് പറയുന്നത് സിദ്ധ പ്രക്രിയ. എന്നാൽ അതിന് വിധിയും ഇല്ല. അതുകൊണ്ട് തന്നെ പറയുന്നു എന്താണ് നിപാതനം. അതുപോലെ തന്നെ അടുത്തത് നിശ്ചിതം ച പ്രചിതം ച നിശ്ചപ്രചം. ഇതുപോലെ തന്നെ ഒരു പരിപാടിയാണ്. നിശ്ചിതം എന്ന് പറഞ്ഞാൽ അറിയാം സാറിന് പറയുന്നു. പ്രചിതം എന്ന് പറഞ്ഞാൽ ശേഖരിച്ചത്, നിറഞ്ഞത്, ചിഞ്ഞിച്ചതിനെ എന്ന് പറയുന്ന രൂപത്തിൽ ധാതുവിൽ നിന്നാണ് അത് പ്രചിതം വരുന്നത്. സംഭരിച്ചത്, നിറഞ്ഞത് എന്നൊക്കെ അർത്ഥം വരുന്നത്. നിശ്ചപ്രജ, പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അത് വിഗ്രഹിക്കുന്ന എങ്ങനെ? നിശ്ചിതം ച പ്രചിതം ച എന്ന് വിഗ്രഹിക്കുമ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നിശ്ചിത ശബ്ദത്തിന് നിശ്ച ആദേശം ചെയ്തു, പ്രചിത ശബ്ദത്തിന് പ്രച ആദേശം ചെയ്തു. ഇങ്ങനെ രൂപത്തെ ഉണ്ടാക്കി. അപ്പോ നിശ്ചപ്രജം എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങളെ നേരിട്ട് സമാസം ചെയ്യുകയല്ല ഇവിടെ ചെയ്തത്. സമാസം ചെയ്തത് നിശ്ചിതത്തെയും പ്രചിതത്തെയും. എന്തിനങ്ങനെ സമാസം ചെയ്തു? ഈ അർത്ഥം കിട്ടാൻ വേണ്ടി. എന്നാലേ ഈ അർത്ഥം കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിൽ ആദേശം ചെയ്തു. അപ്പോ നിശ്ചപ്രജം എന്ന് പറയുന്ന ശബ്ദത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ആ ശബ്ദത്തിന് മയൂര വിംസകാദി ഗണത്തിൽപ്പെടുത്തി. അതാണ് പാണിനി ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ ശബ്ദമാണ് അകിഞ്ചന. അകിഞ്ചനൻ എന്ന് പറഞ്ഞാൽ സാറിന് എന്താ അർത്ഥം? മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് ദരിദ്രൻ. അർത്ഥം എങ്ങനെ കിട്ടി? നാസ്തി കിഞ്ചന യസ്യ. പാണിനി മയൂര വിംസകാദ്. തൽക്കാലം അങ്ങനെ കരുതാം, പാണിനിയാണെന്ന്. അല്ലാന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. നമുക്ക് പാണിനിയോട് കൂടുതൽ ബഹുമാനമുള്ളത് കൊണ്ട് പാണിനിയാണ് നമുക്ക് സ്വീകരിക്കാം. നാസ്തി കിഞ്ചന യസ്യ. ഇവിടെ നാസ്തി കിഞ്ചന യസ്യ. അപ്പൊ അവിടെ തന്നെ എന്താണ്? നാ അസ്തി കിഞ്ചന യസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം വരും. ബഹുവ്രീയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? തത്പുരുഷനാക്കി. ത്രിപദ ബഹുവ്രീയുടെ സ്ഥാനത്ത് തത്പുരുഷനാക്കി. തത്പുരുഷനാക്കിയിട്ട് പിന്നെ അതില് നാ അസ്ഥി പോയിട്ട് അവിടെ ആ വന്നു. പിന്നെ കിഞ്ചന അകിഞ്ചന വന്നു. ബാക്കിയെല്ലാം നിപാതനം. അകിഞ്ചന ശബ്ദം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, നാസ്തി കിഞ്ചന യസ്യ. അതാണ് അകിഞ്ചന ശബ്ദം. എങ്ങനെ ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയൂര ഹിംസപാദേശ. എന്ത് സമാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്പുരുഷ. കിഞ്ചന അത് സാറിന് എന്തിന്റെങ്കിലും വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നു. കിഞ്ചന നാസ്തി എന്ന് വെച്ചാൽ ഒന്നുമില്ല. കിഞ്ചന കിം ശബ്ദത്തിൽ നിന്ന് ചിത്ത് ചന തുടങ്ങിയ അഭയങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നതാണ്. കിഞ്ചിത് കിഞ്ചന കിഞ്ചണ ഉപയോഗിക്കുന്നത് അഭയം ചേർത്ത് ഉപയോഗിക്കുന്നത് അഭയമായിട്ട് മാറും. ഒന്നും എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. കിഞ്ചന വർത്തമാനം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. കേട്ടിലയോ കിഞ്ചന വർത്തമാനം. കേട്ടിലയോ കിഞ്ചന വർത്തമാനം. ഓ അങ്ങനെ ആട്ടക്കഥയില്ല. കിഞ്ചന വർത്തമാനം രണ്ടു പദമാകാമല്ലോ, ഒരു പദമാകേണ്ട കാര്യമില്ല, മലയാളത്തിലല്ലേ. ഈ അകിഞ്ചന പോലെ തന്നെയാണ് നിഷ്കിഞ്ചന, അകിഞ്ചനൻ തലവേണം, നിഷ്കിഞ്ചനൻ എന്ന് പറയൂല. അത് നമ്മളിനി പഠിക്കും. കാരണം അവിടെ രണ്ട് ശബ്ദങ്ങളുണ്ട്, സമാസം ചെയ്യാം, അവിടെ വേറെന്തിന്റെ ആവശ്യമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കിഞ്ചന ശബ്ദത്തിന് പൂർവത്തി വന്നിരിക്കുന്നത് എന്താണ്? ആ. ഈ ആ പൂർവത്തി വരണം എന്നുണ്ടെങ്കിൽ അവിടെ നകാരം വരണം. നകാരം വന്നു കഴിഞ്ഞാൽ നകാരം പോകണം. നകാരം പോകണമെങ്കിൽ അവിടെ സമാസം വരണം. അപ്പൊ അതെങ്ങനെ വരും? പിന്നെ അർത്ഥം കിട്ടണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ആ പദങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ ഉണ്ട്, സമാസം ഉണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ ചെയ്യാം. കുഗതി പ്രാതയ തുടങ്ങി ഇനി പഠിക്കുന്ന സമാസങ്ങളുണ്ട്. വെളിയിപ്പോ അതല്ല, നായില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ആയായിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സമാസം വന്ന് നകാരം ലോപിക്കണം, നകാരം ശേഷിക്കണം, ഈ അർത്ഥം കിട്ടണം. അപ്പോൾ പിന്നെ അതിനുവേണ്ടി ശബ്ദത്തിൻ്റെ അർത്ഥവും അതിൻ്റെ രൂപമൊക്കെ കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത്. മറ്റ് നിവൃത്തി ഇല്ലെങ്കിൽ അതിനെ മയൂരവിംസകാദിയിൽ ഉൾപ്പെടുത്തണം. ഇതുപോലെ തന്നെയാണ് അടുത്തത്. നാസ്തി കുതോ ഭയം യസിസോ അകുതോ ഭയ. അവിടെയും നാസ്തി കുതോ ഭയ നാസ്തി കുതോ ഭയം എന്നാണ്. ഒരിടത്തു നിന്നുമുള്ള ഭയം, കുതോ ഭയം ഒരു ചോദ്യം പോലെയാണ്. എവിടെ നിന്നാ ഭയം എന്ന് പറഞ്ഞാൽ അത് നിഷേധാർത്ഥത്തിലാണ്, ഭയമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭയമില്ലാത്തവൻ അവനാണ് എന്ത്? അകുതോ ഭയം. ഇവിടെയും എല്ലാം നിവാദനം ചെയ്തിരിക്കുകയാണ്. വിഗ്രഹം അനുസരിച്ച് നോക്കേണ്ടത് നോക്കിയാൽ ബഹുപ്രീ വരണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? തത്പുരുഷം ചെയ്തിരിക്കുന്നു, നഗാരം ലോപിച്ചിരിക്കുന്നു. കുതോ എന്ന് പറയുന്ന അവ്യയമുണ്ട്, അതുകൊണ്ട് പിന്നെ അങ്ങനെ വരാം. കുതോ അങ്ങനെ ഒരു അവ്യയുണ്ട്, കുത്തഹ എന്ന അവ്യയമുണ്ട്, അതുപോലെ കുതോ എന്നും ഉണ്ട്. എന്തായാലും എല്ലാം കൂടെ ശരിയാക്കിയെടുത്ത് അകുതോ ഭയ എന്നൊരു രൂപം ഉണ്ടാക്കി. അതിന്റെ അർത്ഥം ഇതാണ്, ഒന്നിൽ നിന്നും ഭയമില്ല എന്നാണ്. ഇത് പിന്നെ ഇത് അല്ലാതെ വേറെ വഴിയില്ല ഇങ്ങനെ ഒരു രൂപത്തെ ഉണ്ടാക്കാൻ. അകുതോ ഭയം നിവാദം ചെയ്യാതെ കഴിയത്തില്ല. അന്യോ രാജ രാജാന്തരം. ഈ അന്തരം ചേർത്ത് വരുന്ന എല്ലായിടത്തും അന്തരം എന്ന് പറയുന്ന പല അർത്ഥത്തിലുണ്ട്. അന്തരം എന്ന് പറയുന്നത് അന്യം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നിടത്ത് എല്ലായിടത്തും സമാസം വരുന്ന ഇത് തന്നെ. ഗുണാന്തരം, കർമാന്തരം, തത്വാന്തരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എല്ലായിടത്തും. ഈ വിഗ്രഹത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വിഗ്രഹിച്ചിരിക്കുന്നത് അന്യോ രാജ രാജാന്തരം എന്നാണ്. ഈ വിഗ്രഹത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? അന്യോ രാജ രാജാസു അന്തരസു. രാജാസു അന്തരസു എന്നാണ് വിഗ്രഹിച്ചെങ്ങനെ? അന്യോ രാജ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അത് നിത്യസമാസമാണ്. നിത്യസമാസമാണ്. ഇത് നിത്യസമാസമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോ ഇവിടെ അന്തരശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് ഏതർത്ഥത്തിൽ? അതെങ്ങനെ മനസ്സിലാക്കി? വിഗ്രഹത്തിൽ നിന്ന് മനസ്സിലാക്കി. അതാണ് ഇതിന്റെ വിശേഷത. രാജാന്തരം എന്നുള്ള ശബ്ദം കണ്ടുകഴിഞ്ഞാൽ അന്തരശബ്ദത്തിന്റെ അർത്ഥം അന്യമെന്നാണോ? ഇങ്ങനെയുള്ള സ്ഥലത്തല്ല അന്തരശബ്ദം ഉത്തരപദമായി വരുന്ന ഇത്തരം സമാസങ്ങളല്ല. നിത്യസമാസമായതുകൊണ്ട് അവിടെ അന്തരശബ്ദം ഉപയോഗിക്കുന്നില്ല. അന്തരത്തിന് ഇടം, അവകാശം എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. ആ അർത്ഥത്തിൽ നിന്നുള്ള ഇത് ഹലോ അനന്തരാഹ, അവിടെ അന്തരശബ്ദത്തിന്റെ അർത്ഥം എന്താണോ? വ്യവധാനം, ഇട എന്നുള്ള അർത്ഥം, അവകാശം. ഇവിടെ ആ അർത്ഥത്തിലല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്തർത്ഥം വരുന്നു. കാര്യാന്തരം നാസ്തി എന്ന് പറഞ്ഞാൽ അന്യകാര്യം, കാര്യാന്തരം അങ്ങനെയാണ്. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ഇത്രയും പ്രയോഗത്തിൽ വരുന്നതിന് ശബ്ദത്തിന് ഒരു അഡ്രസ് ഇല്ലാത്തതാണ് എന്ന് വെച്ചാൽ സ്വന്തമായൊരു സൂത്രം ഇല്ല. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു? മയൂര വിംസകാദി പഠിപ്പി. അന്യോ രാജ രാജാന്തരം എന്ന് ലൗകികഗ്രഹം അലൗകികഗ്രഹത്തിൽ എങ്ങനെ രാജൻ സുന്ദരസു, പിന്നെ സുലോഭം നഗാരലോഭം, രാജാന്തരം സ്വാദുത്പത്തി രാജാന്തരം എന്ന് വരും. അതോ എന്താണോ ഇവിടെ പറയുന്നില്ലേ? പൊതുവായ നിയമം എന്താണോ? ദ്വന്ദ്വ തത്പുരുഷ യോഹോ ഹരവൽ ലിംഗം, അങ്ങനെയാണ് ആ സൂത്രം. ഹരവൽ ലിംഗം ദ്വന്ദ്വ തത്പുരുഷ യോഹോ, പൊതുവെ അത് സ്വീകരിച്ചോളൂ. പക്ഷെ ഇവിടെ പരവല്ല എന്തായാലും ഒരു പുല്ലിംഗത്തിലല്ലേ വരുള്ളൂ. അന്തരം എന്നുള്ളത് നപുംസകമാണ്. നപുംസകം പരവല്ലിംഗം. അന്യശബ്ദമല്ല. അന്യശബ്ദം എന്ന് പറയുന്നത് അർത്ഥം കിട്ടാൻ വേണ്ടി വിഗ്രഹത്തെ ഉപയോഗിച്ചാണ് അന്തരശബ്ദം. അത് ഈ തത്പുരുഷ സമാസത്തെ പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കി പോകണം. പരവല്ലിംഗം ബിന്ദു തത്പുരുഷയോ, പൊതുവെ അതാണ് നിയമം. പരപദത്തിന്റെ ലിംഗം ഉപയോഗിക്കും, പിന്നെ വിശേഷണങ്ങൾക്കനുസരിച്ച്. പിന്നെ പരപദം തന്നെ ത്രിലിംഗത്തിലും വന്നാൽ ത്രിലിംഗത്തിൽ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ വരും. എന്ന് പറയാൻ പറ്റില്ല. നമുസകത്തിലുള്ളതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു. പുല്ലിംഗത്തിൽ ഉപയോഗിക്കും, പുല്ലിംഗത്തിൽ ഉപയോഗിക്കും. ചിദേവത്തിൻ മാത്രം. ഇതും അതുപോലെ തന്നെ ചിന്മാത്രം എന്ന് പറയുന്ന ശബ്ദമാണ്. ചിന്മാത്രം, ചിത്ത് നകാരമായി എങ്ങനെ? ഇവിടെ മാത്രം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ്. അലൗകികഗ്രഹം എങ്ങനെ വരും? ചിത്തസു മാത്രസു, ഇതാണ്. പക്ഷെ ഇത് വിഗ്രഹിച്ച എങ്ങനെ? ചിത് ഏവ. അപ്പൊ ഏവ എന്ന് പറയുന്ന എന്തിന്റെ അർത്ഥം? മാതൃശബ്ദത്തിന്റെ അർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? ഇത് തദേവ തന്മാത്രം, ചിദേവ ചിന്മാത്രം. കർമ്മ ഏവ കർമ്മ മാത്രം. ഏവ ആ അർത്ഥത്തെ കാണിക്കാനാണ് വിഗ്രഹത്തിൽ എന്ത് പറഞ്ഞത്? ചിത് ഏവ എന്ന് പറഞ്ഞത് നിത്യസമാസമാണ്. ചിത് മാത്രമെന്നും പറയാൻ പാടില്ലേ? ചിത് മാത്രമെന്ന് വിഗ്രഹിക്കാൻ പാടില്ലേ? പാടില്ല. മാത്രം എന്നുള്ള വാക്കിന് ഏവാന്ന് അർത്ഥമുണ്ടല്ലോ. മാത്രം എന്നുള്ളതിന് ഏവാന്ന് അർത്ഥമില്ലേ? മാത്ര ശബ്ദത്തിന്റെ അർത്ഥം ഉപയോഗിച്ച് വിഗ്രഹിക്കാവും. എന്തുകൊണ്ട്? നിത്യസമാസമായതുകൊണ്ട്. ഇപ്പൊ ചിത് ഏവാന്ന് വിഗ്രഹിച്ചിട്ട് സമാസം ചെയ്യേണ്ടതുമായിട്ട് ചിത്തും മാത്രമായിട്ട് ഇപ്പൊ ചിൻ മാത്രം ഒന്ന് കിട്ടും. സ്വപദത്തിൽ വിഗ്രഹിക്കാൻ സാധിക്കുമെങ്കിലും അത് ചെയ്യാതിരിക്കുന്ന എന്തിനാണ്? നിത്യസമാസമായതുകൊണ്ട് അത് പാടില്ല എന്ന് വെച്ചാൽ വാക്യം പ്രയോഗിക്കാൻ പാടില്ല. തുടക്കത്തിലേ പറഞ്ഞല്ലോ നിത്യസമാസത്തിൽ വാക്യം പ്രയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഉപയോഗിക്കും. അല്ലെങ്കിൽ പിന്നെ നിത്യസമാസം അല്ലായിരിക്കും. അപ്പൊ നിത്യസമാസമാണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പ്രയോഗം, ശിഷ്ടപ്രയോഗം, എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു, മുമ്പ് എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു നോക്കി തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നിത്യസമാസമാണ് അനിത്യസമാസമാണ്. അവീഭാവത്തിൽ പഠിച്ചില്ലേ, എല്ലാം നിത്യസമാസങ്ങളല്ലേ, എല്ലായിടത്തും അസുപത വിഗ്രഹമാണ്. പക്ഷേ അലോക്യ വിഗ്രഹത്തിൽ അത് ഉപയോഗിച്ചാലേ ആ രൂപം കിട്ടത്തുള്ളൂ. അപ്പൊ അലോക്യ വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ലൗകിക ഭാഷ ഉപയോഗിക്കാൻ? ലോക പ്രയോഗ അനർഹം, ലോകത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. വ്യവഹാരത്തിൽ അത് പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാം. ബാക്കി വരുന്ന നോക്കി ഇപ്പൊ ആവശ്യമുള്ളതല്ല. അടുത്ത് വരുന്ന നഞ്ഞ് സൂത്രം. നഞ്ഞ് സുപാസക സമസ്യതേ. ഇവിടുത്തെ പ്രത്യേകതയുണ്ട്. കാരണം ഇതിന്റെ നമ്പർ എത്രയാണ്? 226. മയൂരമിംസകാദേശ എന്ന് പറയുന്നത് അത് ആ പാദത്തിലെ അവസാനത്തെ സൂത്രമാണ്. സമാനാധികരണം അവിടം കൊണ്ട് അവസാനിക്കുകയാണ്, അതുവരെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇനി വരുന്നതിന് എന്ത് സ്വപ്നയില്ല? കർമ്മധാരി സ്വപ്നയില്ല, വരത്തില്ല. എന്നാ തത്പുരുഷം പോകുന്നുണ്ട് മുമ്പോട്ട്. ഇവിടെ ഒരു ടൈറ്റിൽ കർമ്മധാര സമാസ പ്രകരണം കൊടുത്തത്, അതിന്റെ ആവശ്യമില്ല. എഡിറ്റ് ചെയ്യുന്നവരുടെ കുഴപ്പമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലഘു സിദ്ധാന്തഭൂമിയിൽ. സിദ്ധാന്തഭൂമിയിൽ ഇല്ല. അതല്ലേ വൈയാകരണന്മാരും പണ്ഡിതന്മാർക്കും അബദ്ധം പറ്റും. അതാണ് വ്യാകരണത്തിന്റെ ഒരു കുഴപ്പം. എല്ലാവർക്കും പറ്റുമത്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സമാനാധികരണം തീർന്ന് ഇനി ഇവിടെ കർമ്മധാരയൻ. പിന്നെ കർമ്മധാരൻ എന്നും പറഞ്ഞ് നഞ്ഞ് അങ്ങനെ കൊടുക്കും. നഞ്ഞ് സമാസം കർമ്മധാരയനല്ല. എന്ന് വിചാരിച്ച് വൈയാകരനോട് കയറി തർക്കിക്കാൻ ഒക്കത്തില്ല. തർക്കിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അതിനെ സമർത്ഥിക്കും. നഞ്ഞ് സുപാസക സമസ്യതേ. നഞ്ഞെന്ത് ചെയ്യുന്നു? സുബന്ധവുമായിട്ട് വാ സമസ്യതെ സത്തത്പുരുഷ എല്ലാം പഴയതുപോലെ ചേർത്തോളണം. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് എന്താണ്? ന ബ്രാഹ്മണോ അബ്രാഹ്മണ. ഇതാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഉദാഹരണം. അവിടുന്ന് തന്നെ ഞാൻ വായിച്ചത്. പിന്നെ എവിടുന്ന് വായിച്ചെന്ന് വിചാരിച്ചു. അവിടുന്ന് തന്നെ ഞാൻ വായിച്ചത്. ന ബ്രാഹ്മണോ അബ്രാഹ്മണ. ഇതാണ് നഞ്ഞും സുബന്ധവുമായിട്ടുള്ള സമാസത്തിന് ഉദാഹരണം. ഒരുദാഹരണം ഒന്ന ബ്രാഹ്മണ അബ്രാഹ്മണ എന്ന് ലൗകിക വിഗ്രഹം. അലൗകിക വിഗ്രഹം എങ്ങനെ വരും? നസു ബ്രാഹ്മണസു. പൂർവനിപാതം എങ്ങനെയും നഞ്ഞ് പ്രഥമ നിർദ്ദിഷ്ട സമാസ ഉപസർജനം. ഞഞ്ഞല് നഞ്ഞല് ഞകാരത്തിന് എന്ത് പറ്റും? എങ്ങനെ ചുടുവോ? ഫലം തിരിച്ചു വന്ന് ലോഹിച്ചു പോയി. ബ്രാഹ്മണ ആദ്യം പഠിച്ചത് അവസാനം വരുമ്പം പോയി. ബ്രാഹ്മണ എന്നിരിക്കുമ്പോഴാണ് അടുത്ത സൂത്രം കൊടുക്കുന്നത്. നലോഭോ നഞ്ഞഹ നഞ്ഞോ നസ്യ ലോഭസ്യാ ഉത്തരപദേ. നഞ്ഞന്റെ നകാരത്തിന്റെ ലോപം വരും ഉത്തരപദം വരവിരിക്കുമ്പോ. ഇവിടുത്തെ ഉത്തരപദം ഏതാണ്? ബ്രാഹ്മണ. നഞ്ഞന്റെ നകാരത്തിന് ലോപിച്ച ബാക്കി ഏത് വരും ശേഷിക്കുന്നു? ആ ന പ്ലസ് ആയാണ് ന. സമാസം വന്നു, സുപ്പു ലോപിച്ചു, ന ബ്രാഹ്മണന്നിരുന്നു, നകാരം ലോപിച്ചു പോയി, ശേഷിക്കുന്ന അകാരം ആ ബ്രാഹ്മണ അബ്രാഹ്മണ പ്രാതിസഞ്ജ സ്വദുത്പത്തി അബ്രാഹ്മണ എന്ന് വരും. ഇവിടെ അബ്രാഹ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ഭിന്നൻ എന്നർത്ഥം പറഞ്ഞു എന്നിരിക്കട്ടെ. നേരിട്ട് അബ്രാഹ്മണൻ എന്നുവെച്ചാൽ ക്ഷത്രിയനെ പറയുകയാണ്. അബ്രാഹ്മണൻ എന്നുവെച്ചാൽ ബ്രാഹ്മണ ഭിന്നൻ. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ ഇവിടെ ഒരു ദോഷം വരും. കാരണം ബ്രാഹ്മണ ഭിന്നൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണാത് ഭിന്ന എന്ന് വരും. ബ്രാഹ്മണാത് ഭിന്നനാണ് എന്ന് പറയുന്നത് ബ്രാഹ്മണ ഭിന്നൻ. അപ്പൊ ഇവിടെ ബ്രാഹ്മണ ഭിന്നം ആനയ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടുവരും? അപ്പോ ക്രിയയോടെ അന്വയിക്കുന്ന ആരായിരിക്കും? ക്ഷത്രിയൻ എന്ന് വെച്ചാൽ ഭിന്നൻ. അപ്പൊ ഇവിടെ ഏത് അർത്ഥത്തിനായിരിക്കും പ്രാധാന്യം വരുന്നത്? ഭിന്ന ശബ്ദത്തിന്റെ അർത്ഥത്തിന്. അബ്രാഹ്മണ എന്ന് പറയുന്നതിന്റെ അർത്ഥം ബ്രാഹ്മണ ഭിന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്ന ശബ്ദത്തിന്റെ അർത്ഥത്തിനായിരിക്കും. ഭിന്നം എന്ന് വെച്ചാൽ ഭേദവാൻ എന്നാണ്. ആ ഭേദവാൻ ആരാണ്? ക്ഷത്രിയൻ. ഭിന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഭേദവാൻ. അപ്പോ ക്ഷത്രിയനാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. വെച്ചാൽ ഭിന്ന ശബ്ദത്തിന്റെ അർത്ഥത്തിനാണ് ഇത് വരുന്നത്. എന്നുവെച്ചാൽ ബ്രാഹ്മണ ശബ്ദത്തിന്റെ അർത്ഥത്തിന് അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തകരാറ് വരും. എന്താണ്? ഉത്തരപദാർത്ഥ പ്രധാനോ തത്പുരുഷ എന്ന് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതിന് വിരോധം വരും. കാരണം ഇവിടെ ഉത്തരപദം എന്ന് പറയുന്ന ബ്രാഹ്മണ ശബ്ദമാണ്. ഉത്തര പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബ്രാഹ്മണത്വവാനാണ്. അതിനെല്ലാം ഇവിടെ പ്രാധാന്യം വന്നു. പിന്നെയോ ഭേദവാൻ, ആ അർത്ഥം എവിടുന്ന് കിട്ടി? ന ശബ്ദത്തിൽ. അപ്പൊ ബ്രാഹ്മണ ഭിന്ന എന്ന് നേരിട്ട് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് തകരാറോ വരുന്നത്? പൂർവപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം വരും. കാരണം അബ്രാഹ്മണ എന്ന് പറയുന്ന ശബ്ദത്തില് നഞ്ഞാണ് പൂർവത്തിൽ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥമാണ് ഭേദവാൻ. അതിന് പ്രാധാന്യം വരും. ഉത്തരപദത്തിന്റെ അർത്ഥം ബ്രാഹ്മണത്വവാൻ, അതിന് പ്രാധാന്യം വരാതെ. പക്ഷെ അതിനാ പ്രാധാന്യം വരേണ്ടത്. ഇതാണ് ഇവിടെ വരുന്ന ദോഷം. ഇങ്ങനെ അർത്ഥം പറഞ്ഞാൽ അതുകൊണ്ട് പറയുന്നത് അബ്രാഹ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം എടുക്കേണ്ടത്, കാരണം ആ നിയമത്തിന് ഭംഗം വരുന്നുണ്ട്. ഉത്തരപദാർത്ഥ പ്രധാനോ തത്പുരുഷ എന്നുള്ള നിയമത്തിന് ഇത് വരുന്നുണ്ട്. അബ്രാഹ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപിത ബ്രാഹ്മണത്വവാൻ എന്നർത്ഥം എടുക്കണം. അപ്പോ എന്തിനു പ്രാധാന്യം വന്നു? ബ്രാഹ്മണത്വവാൻ എന്നുള്ളതിന് പ്രാധാന്യം വന്നു. ആരാണ്? ക്ഷത്രിയൻ. ക്ഷത്രിയൻ എങ്ങനെയായപ്പോ? ആരോപിത ബ്രാഹ്മണത്വാൻ. വാസ്തവത്തിൽ അവിടെ ബ്രാഹ്മണത്വം ഇല്ല, ആരോപിതമായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അയാളെ അബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. അങ്ങനെ അർത്ഥം പറയണം. അപ്പോ ആരോപിതം എന്ന് പറയുന്ന ഏതിന്റെ അർത്ഥമായി? നഞ്ഞിന്റെ അർത്ഥം, പൂർവപദത്തിന്റെ അർത്ഥം. ബ്രാഹ്മണത്വവാൻ എന്ന് പറയുന്ന എന്തിന്റെ അർത്ഥമായി? ഉത്തരപദത്തിന്റെ അർത്ഥം. അപ്പൊ ആരോപിത ബ്രാഹ്മണത്വവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്തരപദാർത്ഥ പ്രാധാന്യം വരും. രണ്ടിനെയും വ്യത്യാസം മനസ്സിലായ? അങ്ങനെയുള്ളിടത്താണ് ഇത് പ്രയോഗിക്കേണ്ട അബ്രാഹ്മണൻ എന്ന്. അബ്രാഹ്മണ ശബ്ദം ഒരിടത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആരോപിതം എന്ന് വെച്ചാൽ എന്താണ്? ഇല്ല എന്നുള്ളതല്ലേ എന്റെ അർത്ഥം. കല്പിതം എന്ന് പറഞ്ഞാൽ ഇല്ലെന്നല്ലേ. എന്നുവെച്ചാ ബ്രാഹ്മണത്വം ഇല്ലാത്തവൻ, അവനാണ് അബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. എവിടെയാണോ ബ്രാഹ്മണത്വം ഇല്ലാത്തവൻ അബ്രാഹ്മണൻ. അപ്പൊ ശരിയാവും. പിന്നെ എന്തിനങ്ങനെ വിളിക്കുന്നു? അത് ആരോപിതമാണ്, എന്നുവെച്ചാൽ ഇല്ലാത്തതാണ്, കല്പിതമാണ്. അപ്പൊ അബ്രാഹ്മണൻ എന്ന് പറയുന്ന എന്റെ അർത്ഥം ശരിയാവും. ബ്രാഹ്മണനൊഴികെ എവിടെ ഈ ശബ്ദം പ്രയോഗിച്ചാലും, ഇവിടെ ചാതുർവർണ്ണയത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ആരാണ് ബ്രാഹ്മണൻ ചോദ്യം? അതല്ല ഇവിടെ ശബ്ദത്തിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. നമ്മൾ വർണ്ണവ്യവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വ്യാകരണമാകത്തില്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് ചർച്ച ചെയ്യണം. എങ്ങനെയാണ് ആ ശബ്ദത്തിൽ നിന്ന് ആര് ശ്രേഷ്ഠൻ ആര് നീചൻ, അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നു. എങ്ങനെ ആ ശബ്ദത്തിൽ നിന്ന് അർത്ഥം കൊടുക്കണം? ഉത്തരപദാർത്ഥ പ്രധാന തത്വരുഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ അബ്രാഹ്മണ ശബ്ദത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റേ വിഷയത്തിലേക്ക് പോകരുത്. ചെറുക്ക് അപ്പൊ ബ്രാഹ്മണ ശബ്ദം തന്നെ ഉപയോഗിക്കണമെന്നില്ല. എന്താണോ മറ്റേതെങ്കിലും ശബ്ദം ഉപയോഗിച്ചാലും വരാം. അത് ഇവിടെ നഞ്ഞിന്റെ അർത്ഥം വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. തത്സാദൃശ്യം അഭാവശ്ച തദന്യത്വം തദൽപത അപ്രാശസ്ത്യം വിരോധശ്ച നഞ്ഞർത്ഥ ഷഡ് പ്രകൃതിദാഹ. നിങ്ങളുടെ വ്യാഖ്യാനത്തിലുണ്ട്. തത്സാദൃശ്യം അഭാവശ്ച തദന്യത്വം തദൽപത അപ്രാശസ്ത്യം വിരോധശ്ച. ഇങ്ങനെ നഞ്ഞിന് ആറർത്ഥങ്ങളുണ്ടെന്നാണ് പ്രാചീന മതം. നവീന മതമനുസരിച്ച് ഇതൊന്നും നഞ്ഞിന്റെ അർത്ഥമല്ല, ഇതെല്ലാം പ്രയോഗ ഉപാധികളാണ്. എന്നുവെച്ചാൽ ഈ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഈ നഞ്ഞ് ഓരോ സ്ഥലത്തും പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ മതി. നഞ്ഞെന്ന് പറയുന്ന ഒരു അവ്യയത്തിന് നാനാ അർത്ഥത്തെ കൽപ്പിക്കുന്നതിലും നല്ലത് നവീനന്മാർ പറയുന്നത് ഈ ശബ്ദം പ്രയോഗിക്കുന്നതിന് ചില ഉപാധികളുണ്ട്. തസാദൃശ്യം അഭാവശ്ച തസാദൃശ്യം, ആദ്യത്തെ ഉദാഹരണം തന്നെ അബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സദൃശൻ. അഭാവശ്ച അപാപം, പാപത്തിന്റെ അഭാവം. തദന്യത്വം അനശ്വഹ അശ്വഭിന്നം. തദൽപത അനുദര കന്യ, ഉദരമില്ലാത്തവളെന്നല്ല ഉദരം കുറഞ്ഞവളെന്നാണ്. അപ്രാശസ്ത്യം, അപശവഹ അന്യേ ഗോ അശ്വേഭ്യ, അങ്ങനെ പ്രയോഗിക്കുന്നുള്ളത്. ഗോ അശ്വേഭ്യ അന്യേ, ഗോവും അശ്വവും ഒഴികെയുള്ളവർ. എന്നുവെച്ചാൽ ഗാവസ്ഥ അശ്വാസ്ഥ ഗോശ്വഹ തേഭ്യ അന്യേ, ഗോക്കളിൽ നിന്നും അശ്വങ്ങളിൽ നിന്നും അന്യമായിട്ടുള്ളതെല്ലാം എന്താണ്? ആ പശവ, അതൊന്നും മൃഗങ്ങളെ അല്ല. പശു എന്ന് വെച്ചാൽ മൃഗം, അന്ന് അതിനെ മൃഗമായിട്ട് കണക്കുകൂട്ടേണ്ട കാര്യമില്ല. മൃഗങ്ങളുടെ സ്റ്റാൻഡേർഡ് അവയ്ക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോവിൽ നിന്ന് പാല് കിട്ടും, അശ്വത്തിന്റെ പുറത്ത് കയറി സഞ്ചരിക്കാം, അങ്ങനെ പല ഗുണങ്ങളുള്ളവയാണ് അതൊക്കെ. ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം മൃഗങ്ങളായി ഭൂമിയിൽ ജനിച്ചിട്ടെന്താ പ്രയോജനം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്താണ്? ആ പശവ അന്യേ ഗോ അശ്വേഭ്യ വിരോധം അധർമ്മം. അപ്പോ ഇവിടെ നബ്രാഹ്മണ അബ്രാഹ്മണ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ അർത്ഥം അവർ പറയുന്ന എന്താണ്, തത്സാദൃശ്യ അർത്ഥത്തിലാണ് നഞ്ഞ് പ്രയോഗിച്ചിരിക്കുന്നത്, ബ്രാഹ്മണ സദൃശൻ എന്നുള്ള അർത്ഥത്തിലാണ്. ന പാപം, അപാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് അഭാവാർത്ഥത്തിലാണ്, പാപത്തിന്റെ അഭാവം. പിന്നെ ന അശ്വ അനശ്വ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ തദന്യത്വം അശ്വഭിന്നം എന്നുള്ള അർത്ഥത്തിലാണ്. ഉദര അല്ലെങ്കിൽ അവിദ്യമാന ഉദര എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ തദൽപത്വം അനുദര കന്യ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്രാശസ്ത്യം ഗോ അശ്വേഭ്യ അന്യേ അപശവ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അപശവ എന്നുള്ളത് പ്രാശസ്ത്യമില്ല, അതിന് അപ്രാശസ്ത്യത്തെ കാണിക്കുകയാണ്, അതിനൊരു മഹത്വമില്ല. ഏതിന്, ഗോവും അശു ഒഴികെയുള്ള മൃഗങ്ങൾക്ക് ഒരു മൃഗമെന്നുള്ള സ്റ്റാറ്റസ് ഇല്ല എന്നാണ്, അതാണ് അപ്രാശസ്ത്യം. പിന്നെ വിരോധം എന്താണ്, അധർമ്മം, ധർമ്മവിരോധിയാണ് അധർമ്മം. അപ്പൊ ഇതെല്ലാം നഞ്ഞിന്റെ അർത്ഥമായി സ്വീകരിച്ചാലും ശരി, പ്രയോഗത്തിന്റെ ഉപാധിയായി സ്വീകരിച്ചാലും ശരി, ഈ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം പല സ്ഥലത്തും ഈ അർത്ഥങ്ങൾ കണ്ടുകൊണ്ടാണ് ശബ്ദങ്ങളുടെ വ്യാഖ്യാനം വരുന്നത്. അതുകൊണ്ട് നഞ്ഞിന് ഈ ആറർത്ഥങ്ങൾ മുഖ്യമായി ഉണ്ട് എന്നുള്ളത് ധരിച്ചിരുന്നു വേണം ഓരോ സ്ഥലത്തും ഇത് സമസ്ത പദങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എന്തർത്ഥമാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. തസ്സാദൃശ്യം അഭാവസ്ഥ തദന്യത്വം തദൽപത അപ്രാശസ്ത്യം വിരോധസ്ഥ നഞ്ഞർത്ഥ ഷഡ് പ്രകീർത്തിത, ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി എന്നെ കൊണ്ടത് പറയുകയരുത്. ഇത് വളരെ പ്രസിദ്ധമാണ്, വ്യാകരണം ചർച്ച ചെയ്യുന്നിടത്ത് പലയിടത്തും ഇത് വരുന്ന കാര്യമാണ്. പ്രശസ്തിയുടെ വിശേഷതയെ കുറിച്ചാണ് പറയുന്നത് പ്രാശസ്ത്യം. പ്രാശസ്ത്യത്തിന്റെ ഇല്ലായ്മയെ കുറിച്ചാണ് പറയുന്നത് അപ്രാശസ്ത്യം. ഇങ്ങനെ ആ അതാണ് പറഞ്ഞത് പ്രയോഗോപാധിയും. ഓരോ സ്ഥലത്തും പ്രയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് അർത്ഥങ്ങളെ സ്വീകരിക്കണം. അത് നമ്മൾ ശബ്ദം നോക്കി തീരുമാനിക്കണം, ഇവിടെ ഇന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പമുണ്ടാകും. അനുദര എന്ന് പറഞ്ഞാൽ വയറില്ലാത്തോളെന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ നഞ്ഞ് പ്രയോഗിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തലയും കാലും മാത്രമേ ഉള്ളൂ എന്ന് വരും അർത്ഥം. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അപാപം എന്ന് പറഞ്ഞാൽ അവിടെ പാപമേ ഇല്ല. അതൊക്കെ പിന്നെ സന്ദർഭം നോക്കണം, എവിടെ എങ്ങനെ എന്താ വിവക്ഷ. അതല്ലേ പറഞ്ഞു പ്രയോഗോപാധി. ഒരു ഒരേ സമസ്ത പദം തന്നെ രണ്ട് സ്ഥലത്ത് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചുകൂടാന്നില്ല. അങ്ങനെ വരാം. അജ്ഞാനം എന്ന് പറയുന്നതിന് അവിടെ അത് എങ്ങനെയാണെന്ന് നോക്കണം. അതായത് ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ നഞ്ഞ് തത്പുരുഷം വരെയാണെങ്കിൽ ജ്ഞാനം അജ്ഞാനം അപ്പോ ജ്ഞാന ഭിന്നം എന്നർത്ഥം എടുക്കാം. ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായത് അജ്ഞാനമൊന്നും വരും. എന്തോ ഒന്നും അജ്ഞാനം, ജ്ഞാന ഭിന്നം അല്ല, ജ്ഞാനത്തിന്റെ അഭാവം അങ്ങനെ എടുക്കാം. അർത്ഥം ഉണ്ടല്ലോ, തസാദൃശ്യം അഭാവസ്. ഇനി സാദൃശ്യാർത്ഥം എടുക്കണമെങ്കിൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനസദൃശം, ജ്ഞാനം പോലെയുള്ള ഒന്ന്. അത് ഏത് സന്ദർഭത്തിൽ എങ്ങനെയെന്നുള്ളതനുസരിച്ച് വ്യാകരണം ഏതിനും ഉപയോഗിക്കാം. അല്ലേ പണ്ഡിതന്മാർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നു. ഒരാളവിടെ അഭാവാർത്ഥം കൊടുക്കുമെന്ന് പറയും അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവമാണ്. വേറെ ആൾ പറയും അതല്ല, വിരോധാർത്ഥത്തിലാണ് എന്ന് പറയും. ജ്ഞാനവിരോധി അജ്ഞാനം അങ്ങനെ എടുക്കും. ധർമ്മം അധർമ്മം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ പറയും. അപ്പോ ഏതർത്ഥവും പറയുന്നതിനുള്ള അവസരം കിട്ടും. അങ്ങനെ പറയാം. അതുകൊണ്ട് വിവാദങ്ങളുണ്ടാകാം. ജ്ഞാന ഭിന്നമെന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായ എന്തോ ഒരു സാധനം അജ്ഞാനം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ജ്ഞാനത്തിന് വിരോധിയായിരിക്കുന്ന എന്തോ അജ്ഞാനം, വേറെ വസ്തു ഒന്ന് കിട്ടും. അഭാവം ഒന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. അഭാവാർത്ഥമാണ് ഒരാൾ പറയുന്നെങ്കിൽ അജ്ഞാനം, ജ്ഞാനാഭാവം, അത് അഭാവമാണ്. അപ്പൊ വ്യാകരണം കൊണ്ട് എല്ലായിടത്തും തീരുമാനിക്കാൻ പറ്റത്തില്ല. പിന്നെ സാഹചര്യം എല്ലാം നോക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രയോഗത്തിന്റെ ഉപാധികളാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്